29 ദശകം. നീ ഉൽപ്പതിക്കവഹരിച്ചു കരത്തിൽ നിന്നും ദൈത്യേന്ദ്രരും സുധ സുധോക്തി സുരർക്കു നൽകി കാണാതെയായി ഉടൻ ഇടഞ്ഞു തുടങ്ങി തമ്മിൽ വാനോർക്കു വൈരികൾ ഭവാന്റെ മഹാപ്രഭാവാൽ. നീ നീലവർണ്ണമൊടു പൂർണ്ണ യുവത്വമാർന്ന തന്വംഗിയായി കുചയുഗങ്ങൾ ഉയർന്നു ഭംഗ്യാ വൈരം മറന്ന അമൃതകുംഭവുമെന്നു ദൈത്യരാമുഗ്ധചിത്തർ തവമാറിലെഴങ്കുടത്തിൽ. നീയാരമാൻമഴി ഇവർക്കമൃതം വിളമ്പും പ്രേമാന്തരായി അസുര തൊൽകയുരച്ചു തന്നീ വിശ്വാസമെങ്ങനെ ജനിച്ചിതു വേശ്യെന്നിലെന്നൊക്കെ ഓതി അവരെ സ്വവശത്തിലാക്കി സന്തുഷ്ടരായി അമൃതകുംഭം അവൾക്കു നൽകി. തെറ്റെന്നിൽ വായിക്കിലതു നിങ്ങൾ പൊറുക്കുകെന്നാൽ വെവ്വേറെയായി അവൾ ഇരുത്തി സുരാസുരർക്കു നന്നായി വിളമ്പി അമൃതം വിലസദ്വിനോദം വഞ്ചിക്കയില്ല ഇവളെന്ന് അസുരർക്കു തോത്തി വാനോർക്കു നൽകി അമൃതൊക്കെ. അതിനുശേഷം നീ ഭക്തദാസർ നിജരൂപമെടുത്തു പാതിവായിൽ പെടുത്തിയൊരു രാഘുവെ നിഗ്രഹിച്ചു നിന്നോടെടുത്തു സുധയെന്നതിനേകി തക്കദണ്ഡം മറഞ്ഞു സുരരോടടരാടി ദൈത്യർ യുദ്ധം വരുത്തു വലുതായി ബലിമായയേറ്റുവാനോ മയങ്ങി അവിടുന്ന് അവിടെ തിളങ്ങി. നീ കാലനേമിയവധിച്ചിതു മാലിതൊട്ടമറ്റോരെയും സുരവരൻ ബലിജംഭരെയും ശുഷ്കാർദ്രനാം നമുചിയെ നുരകൊണ്ടുകൊന്നു ശ്രീനാരദൻ പറകയാൽ സമരം നിറുത്തി. കേട്ടു ശിവൻ ദനിജ വഞ്ചന ചെയ്വ തിന്നു നീ പൂണ്ട പെണ്ണുടലുകാൺമതിനാശയായി. കേട്ടു ശിവൻ ദനുജ വഞ്ചന ചെയ്ത തിന്നു നീ പൂണ്ട പെണ്ണുടലുകാൺമതിനാശയായി. ഭൂതങ്ങൾ പാർവതിയുമൊത്തു വികുണ്ഠലോകത്തെത്തി സ്തുതിച്ചു കൊതി കേൾക്ക മറഞ്ഞു നീയും. പൂവാടിയിൽ ഭവതി പന്തുമടിച്ച് അതിങ്കൽ കൺകോണയച്ചു മരുവി മധുരാംഗിയായി. പൂവാട നീങ്ങിയത് കണ്ടു മനം മയങ്ങി പ്രേമാർദ്രനായി സുമശരാരി അണച്ചു വിൽകി. ഓടിക്കളഞ്ഞിതവൾ ശങ്കരനും ലഭിച്ചു വീര്യപ്രമോക്ഷം ഉര ചെയ്തു പുനഃപ്രബുദ്ധൻ ത്വൽപൂജിതൻ ഗിരിജയോട് ഭവൻ മഹത്വം രക്ഷിച്ചിടേണമിവനെ ഗുരുവായൂരപ്പാ.